6. സ്വാർത്ഥിക്കാഹ ഇവേ പ്രതികൃതൗ ഇവേ ഇവാർത്ഥത്തിൽ എന്നർത്ഥം. പ്രതികൃതൗ, പ്രതികൃതി എന്ന് വെച്ചാൽ പ്രതിമ. ഇവ എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകം വരുന്ന സ്വാർത്ഥത്തിൽ അത് പ്രതിമയായിരിക്കണം. ഇവ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം അത് ഉപമാനത്തെക്കുറിച്ച് പറയുകയാണ്. അശ്വ ഇവ എന്ന് വിഗ്രഹിക്കുന്നു. ഉപമീയത അനേന ഇതി ഉപമാനം. എന്തുകൊണ്ടാണ് ഉപമിക്കുന്നത്? അതാണ് ഉപമാനം. അപ്പൊ അങ്ങനെ ഉപമാനവാചക ശബ്ദങ്ങളിൽ നിന്ന് പ്രത്യേകം വരും. നമ്മൾ പറഞ്ഞിരിക്കുന്നു കൻസ്യാദ് അശ്വ ഇവ പ്രതികൃതിര അശ്വകഹ സർവപ്രാതിപതികേഭ്യ സ്വാർത്ഥേ കൻ. കന്ന് വരുന്നു ഉപമാന വാചക ശബ്ദങ്ങളിൽ നിന്ന് വരും. കൻസ്വാർത്ഥത്തിലാണ് വരുന്നത്. ആ പ്രത്യാന്തമായ ശബ്ദം പ്രതിമയെ കുറിക്കുന്നതായിരിക്കും. അതാണ് പ്രതികൃതവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അശ്വയുവ പ്രതികൃതി അശ്വകഹ. അശ്വകഹ എന്ന് പറഞ്ഞാൽ പ്രതിമയാണ്, അശ്വത്തിന്റെ പ്രതിമ. ഇതിങ്ങനെ പല പ്രത്യയങ്ങൾ വന്നാലും എന്താണ് ശബ്ദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അർത്ഥവ്യത്യാസം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി ഇതല്ല, ഇനി ഏതല്ല അർത്ഥത്തിൽ. സ്വാർത്ഥത്തിൽ, കേവല സ്വാർത്ഥത്തിലൊക്കെ വരുമ്പോൾ സാഹചര്യം അനുസരിച്ചും ചുരുക്കത്തിൽ പറഞ്ഞ അർത്ഥം എങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കും. അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധി വേണം, അല്ല വേറെ വഴിയൊന്നുമില്ല. ഇപ്പൊ അശ്വക എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്വത്തിന്റെ പ്രതിമ. അശ്വം എന്നും അശ്വക എന്നതിനെ പ്രയോഗിക്കുക. അശ്വ ഏവ അശ്വക. തിരിച്ചറിയുന്നത് ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചറിയുക, സാഹചര്യമൊക്കെ നോക്കി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉപമാന വാചക ശബ്ദങ്ങളിൽ നിന്നാണെന്ന് കിട്ടും. പ്രതികൃതി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് പ്രതിമയായിരിക്കും. ആണ് കനുസ്യാദ് അശ്വ ഇവ പ്രതികൃതി അശ്വക. അശ്വത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ അതിനെ പറയും അശ്വകഹ എന്ന് പറയും. അതും ഇവിടെ പ്രത്യേകിച്ച് നിയമമുണ്ട്, വിൽപ്പനയ്ക്ക് ഉള്ള പ്രതിമയാണെങ്കിലേ അശ്വക എന്ന് പറയാൻ പാടുള്ളൂ. വിൽപ്പനയ്ക്കുള്ള പ്രതിമ അല്ലെങ്കിൽ അശ്വക എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, പണ്ടും ഇന്നും ആൾക്കാർ രാമന്റെ ലക്ഷ്മണന്റെ സീതയുടെ എല്ലാം പ്രതിമ ഉണ്ടാക്കി അതുകൊണ്ട് കടന്ന് ഭിക്ഷുക്കൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഇന്നും ഉണ്ട്, ഇവിടെയുണ്ട്. ഇവിടെയും കാണാം, മുരുകനെ കാണാൻ പോകുന്നവർ എവിടെയാണ്, പളനി പോകുന്നവരൊക്കെ ചെറിയ ഫോട്ടോ, മുരുകന്റെ ഫോട്ടോയെ കൊണ്ട് വീടുകൾ തോറും കയറി നടന്ന് പൈസ വാങ്ങും. അത് വിൽക്കാൻ കൊണ്ടു കിടക്കുന്നതല്ല, ജീവികാർത്ഥം കൊണ്ടു കിടക്കുന്നതാണ്. അപ്പോൾ ആ പ്രതിമയെ അശ്വക എന്ന് പറയാൻ പാടില്ല, അശ്വന്നേ പറയാൻ പറ്റൂ. അപ്പൊ ഇത് വിൽക്കാനായിട്ടുള്ള പ്രതിമ, അതിനാണ് അശ്വ പ്രതികൃതി, അശ്വത്തിന്റെ പ്രതികൃതി എന്നർത്ഥം. ഇപ്പൊ ഉപമാന ശബ്ദമായി അശ്വ, ഇവ ശബ്ദം ചേരുന്നതാണ് ഉപമാനം, മനസ്സിലാക്കിയപ്പോൾ. പ്രതിമയെ വാങ്ങി വന്ന് വീട്ടിൽ വെച്ചിട്ട് അത് അങ്ങനെ പറയാൻ പറ്റും? പ്രതിമയെ വാങ്ങി ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ട് വാങ്ങിച്ചു വന്നു, എല്ലാം വിൽക്കാനുള്ള പ്രതിമ എന്താണ്? അശ്വകം. പ്രതിമ വിറ്റില്ലെങ്കിൽ ആരായാലും കൊള്ളാം, വിറ്റില്ലെങ്കിൽ അത് അശ്വകാന്ന് പറയാൻ പാടില്ല. പ്രതിമ എന്ത് പറയണം? അപ്പോ അശ്വസ്യ പ്രതികൃതി എന്ന് പറയണം. വിക്കുന്നുള്ളതാണോ എന്നുള്ളതാണ്. വീട്ടിൽ വെച്ച ശേഷം അത് കുറിച്ച് പറയുമ്പോൾ വാങ്ങിയവനും കൊണ്ടുവന്ന ശേഷവും വിറ്റോ അയാള് വിൽക്കാനുള്ളതാണോ അതോ അയാള് രക്ഷയെടുക്കാനാണോ ഉപയോഗിക്കുന്നത്? അത് സ്പഷ്ടമാണ്. ഇപ്പോ വിൽക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അശ്വകല്ല. ഈ പ്രതിമയും കൊണ്ട് ഭിക്ഷയ്ക്ക് പോകുന്ന ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടാണോ കൊണ്ടുപോകുന്നത്? ആണോ? അല്ലല്ലോ, അവരോട് എന്തെങ്കിലും വാങ്ങിയായിരിക്കും. വിൽക്കാനുള്ള അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണ്ടേ, ഒരാള് പ്രതിമയും കൊണ്ട് ഭിക്ഷയ്ക്ക് പോകുന്നു, പ്രതിമ ഉണ്ടാക്കി അങ്ങനെയാണോ പോകുന്നത്? പ്രതിമ എന്ന് വെച്ചാൽ ഫോട്ടോ. ഇന്ന് പണ്ട് ഫോട്ടോ ഇല്ലല്ലോ, ഇന്നത്തെ പോലെ ഫോട്ടോ ആയാലും ശരി, അതിങ്ങനെ ഭിക്ഷയെടുക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അശ്വപ്രതികൃതി എന്നേ പറയാൻ പാടുന്നു. വിൽക്കാനാണെങ്കിൽ അത് വ്യത്യാസം സ്പഷ്ടമല്ല. അത് ആര് വിൽക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. എങ്ങനെ? വ്യവഹാര ഭാഷയാണല്ലോ ഇതല്ല. ഭാഷ എന്ന് പറയുന്നത് വ്യാവഹാരികമാണ്, അല്ലാതെ എന്ത് ഭാഷയാ? എല്ലാ ഭാഷയും വ്യാവഹാരികമാണ്. അത് വിഗ്രഹം. അതിൽ ഇവിടെ പറഞ്ഞ എന്താണ്? അശ്വൈവ പ്രതികൃതി എന്ന് പറഞ്ഞ വിഗ്രഹമാക്കി. ഏത് ശബ്ദങ്ങളിലും ഇവിടെ മഹാവിഭാഷാധികാരമായതുകൊണ്ട് വിഗ്രഹവാക്യം ഉപയോഗിക്കാം, പിന്നെ പ്രത്യാന്തവും ഉപയോഗിക്കും. അതിന് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അശ്വക എന്ന് പറയുന്ന ശബ്ദം എങ്ങനെയുണ്ടായി അതാണ്. എവിടെയെങ്കിലും അശ്വക എന്നുള്ള ശബ്ദം കൊണ്ട് അതിനെന്തൊക്കെ അർത്ഥങ്ങൾ വരാം ചിന്തിക്കുമ്പോൾ ഇവയെ പ്രതികൃതവും എന്ന് പറയുന്ന സൂത്രം വരും. അതിനാണ് വ്യാകരണം അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇനി അശ്വപ്രതിമ എന്ന് പറഞ്ഞാൽ അശ്വവും പ്രതിമ ശബ്ദമുണ്ട്, സമാസം ചെയ്ത അശ്വസ്യപ്രതിമ അശ്വപ്രതിമ, അത് വേറെ, അത് ഇതുമായിട്ട് ബന്ധമില്ല. നമ്മൾ ഈ പഠിക്കുന്ന വ്യാകരണവും അതുമായിട്ട് ബന്ധമില്ല, അത് സമാസത്തിന്റെ വിഷയം. ഇവിടെ രണ്ട് ശബ്ദങ്ങളേ ഉള്ളൂ, ഒന്ന് അശ്വകഹ, മറ്റൊന്ന് അശ്വൈവ പ്രതികൃതി. ഇതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നു, മറ്റൊക്കെ വിഷയങ്ങൾ വേറെ. അത് പല രീതിയിലും ഭാഷ പ്രയോഗിക്കാനുണ്ട്. സർവപ്രാതിപദികേഭ്യ സ്വാർത്ഥേ കൺ, ഇനി പറഞ്ഞല്ലോ ഏത് പ്രാതിപദികത്തിൽ നിന്നും സ്വാർത്ഥത്തിൽ കൺപർത്തിയം വരാ എന്ന് പറഞ്ഞാൽ അശ്വ ഏവ അശ്വക ഗജ ഏവ ഗജക, അങ്ങനെ സീത ഏവ സീതക, അങ്ങനെ കൺ വരുമ്പോൾ ഖേണ എന്നൊരു സൂത്രമുണ്ട്. അത് പ്രകാരം ദീർഘമാണെങ്കിൽ ഹർസം വരും പൂർവ്വത്തിൽ, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ദീർഘാന്തമായ ശബ്ദമാണെങ്കിൽ മാല ഏവ മാലക എന്ന് വരും. കെ അണഹ ശിവസിദ്ധാന്തപതി വരുന്നതല്ല. അങ്ങനെ സർവത്ര ഇത് പ്രയോഗിക്കും, ഏത് ശബ്ദത്തിൽ നിന്നും പ്രയോഗിക്കാം സ്വാർത്ഥത്തിൽ. ഇത് ആവശ്യം വരും വ്യാഖ്യാനങ്ങളിലൊക്കെ വരുമ്പോൾ ചിലടത്ത് ഇങ്ങനെ ശബ്ദം കൊണ്ട് അവിടെ എഴുതിയിരിക്കും സ്വാർത്ഥേക്ക സ്വാർത്ഥേക്ക എന്ന് വരും. ഈ കണ്ണ് പ്രത്യമാണ് കാ പ്രത്യം എന്ന് പറയുന്നത്? ക എന്ന് പറയുന്നത് അതാണ്, കണ്ണിനെയാണ് ക എന്ന് പറയുന്നത്. സ്വാർത്ഥേക്ക എന്ന് പറഞ്ഞാൽ കണ്ണെന്ന് മനസ്സിലായി പോകുന്നു. ശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. തത് പ്രകൃത വചനെ മയട്ട്. തത്ത് എന്ന് പറയുന്ന ലുപ്ത പഞ്ചമിയാണ് തസ്മാത്, പ്രഥമാന്തത്തിൽ നിന്നെന്നർത്ഥം. പ്രാചുര്യേണ പ്രസ്തുതം പ്രകൃതം, പ്രാചുര്യേണ പ്രസ്തുതം പ്രകൃതം. തസ്യ വചനം പ്രതിപാദനം, തസ്യ വചനം പ്രതിപാദനം. ഭാവേ അധികരണേ വ ലുട്ട്, ഭാവേ അധികരണേ. ആദ്യേ പ്രകൃതം അന്നം അന്നമയം, ആദ്യേ പ്രകൃതം അന്നം അന്നമയം. അപൂപമയം, അപൂപമയം. ദ്വിതീയേതു അന്നമയോ യജ്ഞഃ, ദ്വിതീയേതു അപൂപമയം പർവ, അപൂപമയം പർവ. അന്നമയോ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം എന്താണ്? ധാരാളം അന്നം, ഇതൊരർത്ഥം. പ്രാചുര്യം എന്ന് പറയുന്നത് എന്തിനോട് മയട്ട് ചേർക്കുന്നോ അതിൻ്റെ ആധിക്യത്തെ കാണിക്കാനാണ് മയട്ട് പ്രത്യേകം ഉപയോഗിക്കുന്നത്. ഇനി സ്വാർത്ഥത്തിന് മയട്ടും ഉണ്ട്, അത് വേറെ. കൂടുതലും പ്രചാരത്തിൽ വരുന്ന ഏതാണോ പ്രാചുര്യ അർത്ഥത്തിൽ വരുന്ന മയട്ട്, ഇതും വളരെ ധാരാളം പ്രയോഗിക്കുന്നതാണ്. അന്നമയം ധാരാളം, അപൂപമയം ധാരാളം, അപൂപം അപ്പം. അത് ഏത് സന്ദർഭത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിനനുസരിച്ചിരിക്കും സ്വാർത്ഥത്തിലും വരാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ബ്രഹ്മമയം എന്ന് പറയുമ്പോൾ സ്വാർത്ഥം, ആ അതൊക്കെ ഏതർത്ഥത്തിൽ, അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് സ്വാർത്ഥത്തിലും വരാം, പ്രാചുര്യാർത്ഥത്തിൽ വരാം, പിന്നെ വികാരാർത്ഥത്തിൽ വരാം. പഠിച്ചോ? എവിടെ? തന്മയം ചിന്മയം. അതെ തന്നെ സൂത്രം വാർത്തികം, അതാ ചോദിക്കുന്നത്. അത് തന്നെ തുടക്കം അങ്ങനെ മയഡ്വാ ഭാഷയോരേതായ അപക്ഷാച്ഛാദനയോ. ഹോ അങ്ങനെയൊക്കെ ഒന്നിപ്പോ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രഥമാന്തത്തിൽ നിന്ന് തത്തെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രഥമാന്തത്തിൽ നിന്ന് എന്ത് വരുന്നു? മയട്ട് വരുന്നു. അതിൽ പ്രകൃത വചനം, പ്രകൃതസ്യ വചനം. പ്രകൃതം എന്ന് പറയുമ്പം എന്താർത്ഥം? അവിടെ പ്രായുടെ അർത്ഥമാണ് പ്രാചുര്യം. കൃതത്തിന്റെ അർത്ഥമാണ് പ്രസ്തുതം. ഇപ്പൊ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്തായി? പ്രാചുര്യേണ പ്രസ്തുതം പ്രകൃതം. ഈ പ്രാചുര്യേണ പ്രസ്തുതം, പ്രാചുര്യം എന്ന് വെച്ചാൽ ധാരാളം, പ്രസ്തുതം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുക. പ്രാചുര്യേണ പ്രസ്തുതം എന്ന് വെച്ചാൽ ധാരാളം ഉണ്ടായിരിക്കുക, അതാണ് പ്രകൃതം. തസ്യ വചനം, അതിനെക്കുറിച്ച് പറയുന്ന ശബ്ദം. കാരണം ഇത് സ്വാർത്ഥികപ്രത്യമാണല്ലോ. അപ്പൊ ഇവിടെ അന്നം എന്ന് പറഞ്ഞാൽ, അന്നം എന്ന് പറഞ്ഞാൽ വെറും അന്നമൊന്നല്ല, അന്നത്തിന്റെ പ്രാചുര്യത്തെക്കുറിച്ച് പറയുന്ന ശബ്ദമാണ് അന്നം. ധാരാളം അന്നം എന്നർത്ഥം. അതാണ് തസ്യവചനം. തസ്യവചനം എന്ന് പറഞ്ഞാൽ പ്രാചുര്യത്തിന്റെ വചനം. പ്രതിപാദനം, അങ്ങനെയുള്ള അന്നശബ്ദത്തിൽ നിന്ന് മയട്ട് വരും. അതിലിവിടെ വചനം എന്ന് പറഞ്ഞു. വചനം എന്ന് പറഞ്ഞാൽ വച്ച പരിഭാഷണയിൽ നിന്ന് ഏത് പ്രത്യം വന്നു? ലുട്ടിച്ച പ്രകാരം ലുട്ട് വന്നു കഴിഞ്ഞാൽ ഭാവത്തിൽ വരാം, കരണ അധികരണ യോജപ്രകാരം വന്ന അധികരണത്തിലും വരാം, രണ്ടർത്ഥത്തിൽ വരും. അപ്പോ പ്രാചുര്യത്തിന്റെ പ്രതിപാദകം എന്ന് പറയുന്നു. അപ്പോൾ ഭാവാർത്ഥത്തിൽ എന്ന് വെച്ചാൽ പ്രാചുര്യം ധാരാളം എന്നുള്ള അർത്ഥം. അധികരണാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രാചുര്യം എവിടെയാണോ ഉള്ളത് അത് അന്നമയോ എന്ന് പറഞ്ഞാൽ ഭാവാർത്ഥത്തിലാണെങ്കിൽ ധാരാളം അന്നം, അധികരണാർത്ഥമാണെങ്കിൽ എവിടെയാണോ അന്നം ഉള്ളത് ആ സ്ഥലം എന്ത് അന്നമയം. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞെങ്കിൽ പ്രകൃത വചനേ, പ്രകൃതത്തിന്റെ വചനം എന്ന് പറയുമ്പം പ്രാചുര്യം എന്നുള്ള ഭാവാർത്ഥമാകാം, പ്രാചുര്യം എവിടെയാണോ ഉള്ളത് ആ സ്ഥാനം എന്നുള്ള അർത്ഥമാകാം. അതുകൂടെ ഉദാഹരണത്തിൽ പറയും അന്നമയോ യജ്ഞ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താണോ ധാരാളം അന്നം ഏത് യജ്ഞത്തിലാണോ ഉള്ളത് ആ യജ്ഞമായി എന്ത് അന്നമയം. അപൂപമയം പർവം എന്ന് പറഞ്ഞു, പർവം എന്ന് വെച്ചാൽ ഉത്സവം, പർവത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? പർവപർവണി പർവാണി നകാരാന്തമാണ്. പർവപർവണി ധാരാളം ജിലേബിയും ലഡുവും ഒക്കെ ഉള്ള ഉത്സവം, അതാണ് ഉത്സവ പറമ്പിൽ ധാരാളം പലഹാരങ്ങളൊക്കെ വയ്ക്കും, പണ്ടുമുണ്ട് ഇന്നും ഉണ്ട്. ധാരാളം കൂട്ടി വെച്ച് വയ്ക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും അന്നമയോ യജ്ഞ അപൂമയം പർവ എന്ന് പറയുന്നിടത്ത് രണ്ടിടത്തും അധികരണാർത്ഥത്തിലാണ് മായിട്ട് വന്നത്. പ്രകൃത വചനം പ്രാചുര്യം ഉള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ അല്ല, വെറും അന്നമയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപൂപമയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം അന്നം ധാരാളം അപ്പം എന്നുള്ള അർത്ഥം. അതാണ് പ്രാചുര്യേണ പ്രസ്തുതം പ്രകൃതം തസ്യ വചനം പ്രതിപാദനം, വചനമാണ് പ്രതിപാദനം എന്ന് പറയുന്നു. ഭാവ്യ അധികരണേവ ലുട്ട്, ഭാവാർത്ഥത്തിനും ലുട്ട് വരാം, അധികരണാർത്ഥത്തിനും വരാം. ആദ്യേ ഭാവാർത്ഥത്തിൽ പ്രകൃതം അന്നം അന്നമയം, ഇവിടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ ധാരാളം അന്നം ആണ് പ്രകൃതത്തിന്റെ അർത്ഥം. പ്രകൃതം എന്ന് പറയുമ്പോ തന്നെ അറിയാം എന്താണ് കൃതം എന്ന് വെച്ചാൽ ചെയ്തു, പ്രകൃതം എന്ന് വെച്ചാൽ കൂടുതലായി എന്തോ ചെയ്തു, അപ്പൊ ധാരാളം എന്നുള്ള അർത്ഥം കിട്ടും. പ്രകൃതം അന്നം അന്നമയം എന്ന് വന്നു. അപൂപമയം ധാരാളം അപൂപം എന്നർത്ഥം. ദ്വിതീയേതു അധികരണാർത്ഥത്തിലാണെങ്കിലോ അന്നമയോ യജ്ഞ. അപൂപമയം സ്വാർത്ഥിക്കാഹ പ്രകൃതിത്തോ ലിംഗവചനാനി അനുവർത്തന്തേ എന്ന് പറഞ്ഞതുകൊണ്ട് അപൂപ ശബ്ദം പുല്ലിംഗമാണ്, മയട്ട് വന്നാൽ പുല്ലിംഗത്തിലാണ് പ്രയോഗിക്കേണ്ടത്. അപൂപമയഹ എന്ന് പ്രയോഗിക്കണം. പക്ഷേ ഇവിടെ അപൂപമയം എന്നെന്തുകൊണ്ട് പ്രയോഗിച്ചു? ക്വചിത് സ്വാർത്ഥിക്കാഹ പ്രകൃതിത്തോ ലിംഗവചനാനി അതിവർത്തന്തേ. അതുകൊണ്ട് പർവ്വശബ്ദം നംസലിംഗമായതുകൊണ്ട് പ്രകൃതിയുടെ പുല്ലിംഗത്തെ മയടന്തം സ്വീകരിച്ചില്ല. അപൂപമയം പർവ ഇതും ധാരാളം പ്രയോഗമുള്ളതാണ്. പ്രജ്ഞാദിഭ്യസ്ത അണ്ണസ്യാദ് പ്രജ്ഞേവ പ്രാജ്ഞ ധാരാളം പ്രയോഗിക്കുന്നതാണ്. പ്രജ്ഞശബ്ദം ശ്രദ്ധിക്കുന്ന പ്രാപൂർവത്തിലുള്ള ഞാ ധാതുവിൽ നിന്ന് ആദശുപസർഗേ അങ് ആതോലോപേടിജ ആകാരം ലോപിച്ച് ഉപവസമാസം പ്രജ്ഞ എന്ന് പറഞ്ഞു. കായുണ്ട് കായുണ്ട് അങ്ങുണ്ട് പഠിച്ചിട്ടില്ല അങ്ങും ഇരിക്കുന്നത് വ്യത്യാസമുണ്ട് രണ്ട് പ്രജ്ഞേവ പ്രാജ്ഞ പ്രജ്ഞശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു പ്രാജ്ഞ വരുന്നു അണ്ണു വരുന്നു ഇവിടെ സ്വാർത്ഥത്തിൽ ഏത് പ്രത്യേകം വന്നു അണ്ണു വന്നു അണ്ണു വന്നാൽ നീപ്പ് വന്നിട്ട് എന്ത് വരുന്നു പ്രാജ്ഞീ പ്രാജ്ഞീ എന്ന് വരുന്നു അണ്ണു വരുമ്പോൾ ആദ്യ വൃദ്ധി വരും പുല്ലിംഗത്തിൽ പ്രാജ്ഞ എന്ന് പറയുന്നു പ്രജ്ഞയേവ പ്രാജ്ഞ എന്നായിരുന്നു സ്ത്രീലിംഗത്തിൽ പ്രാജ്ഞയോ ഡിഡാണ് അങ്ങനെ പ്രജ്ഞ ശബ്ദത്തിൽ നിന്നും പ്രജ്ഞാശ്രദ്ധ അർച്ചാഭ്യുണ്ണ പ്രേരണ പ്രത്യയം ഒന്ന് ആദിവൃത്തി ഒന്ന് ടാപ്പ് വന്നിട്ട് അങ്ങനെ ഒരു രൂപം വരാം ഇവിടെ പ്രാജ്ഞ എന്നാ വന്നത് സ്ത്രീ ദൈവത ദേവതാ ശബ്ദത്തിൽ നിന്ന് അണ്ണു വന്നിട്ട് ആദിവൃത്തി വന്നിട്ട് ദൈവത ബാന്ധവ ബന്ധുശബ്ദത്തിൽ നിന്ന് അണ്ണു വന്ന് ഉറഗുണ വന്ന് ബാന്ധവ ഇതും ധാരാളം പ്രയോഗിക്കുന്നതാണ് പ്രജ്ഞാദിഗണം രക്ഷശബ്ദത്തിൽ നിന്ന് അണ്ണു വന്നിട്ട് രാക്ഷസ അങ്ങനെ ധാരാളം രൂപങ്ങളിൽ പ്രയോഗിക്കും പ്രജ്ഞാദിഗണത്തിൽ സ്വാർത്ഥത്തിൽ അണ്ണു വന്നിട്ട് ചണ്ടാലേവ ചാണ്ടാള അങ്ങനെ പ്രയോഗിക്കുന്നു ഒരുപാട് ശബ്ദങ്ങളുണ്ട് അടുത്തു വരുന്ന ബഹു അല്പർത്ഥാത് ശസ് കാരകാത് അന്യതരസ്യം ബഹൂനി ദദാതി ബഹുശഃ അല്പശ ബഹു അർത്ഥത്തിലുള്ള കാരകങ്ങളിൽ നിന്നും അല്പാർത്ഥത്തിലുള്ള കാരകങ്ങളിൽ നിന്ന് ശസ് വരുന്നു ഇതും ധാരാളം പ്രയോഗത്തിലുള്ളതാണ് വികല്പമായിട്ട്. ബഹു അർത്ഥത്തിലുള്ള ശബ്ദം, ബഹു തന്നെ വേണമെന്നില്ല. ബഹു എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏത് ശബ്ദത്തിൽ നിന്നും വരാം. ബഹു എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് അധിക ശബ്ദം, അതിൽ നിന്നും വരാം. ആ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? ശസ് വരുന്നു. അത് ബഹു അർത്ഥാത് കാരകാതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുവിനി ദദാതി, ബഹുഭ്യോ ദദാതി, ബഹുഷു ദദാതി എന്നെല്ലാം വിഗ്രഹിക്കുക. ഇതെല്ലാം കാരകങ്ങളാണ്. അങ്ങനെ എങ്ങനെയാണോ വിഗ്രഹിക്കുക, എന്തോ ഒരു ശസ് വരും. ശസ് എന്ന ശകാരയിത്താവുന്നില്ല. എന്തുകൊണ്ട്? അതിൽ ഇത്ത് വരേണ്ടത്. അപ്രകാരമാണ് ഇത്ത് വരേണ്ടത്. എന്തുകൊണ്ട് വരുന്നില്ല? ആ തദ്ധിതേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ല. ബഹുവിൽ നിന്ന് ശസ് വരുന്നു. ബഹുശസ് വരുന്നു. സകാരത്തിന് സഞ്ജ വരൂ. എന്തുകൊണ്ട്? എങ്ങനെ? ശസ്സിന് സകാരത്തിന് സഞ്ജ വരത്തില്ലേ? വരൂ. കേട്ടില്ല. വ്യക്തസ്മ ഇവിടെ വ്യക്തിസഞ്ജ ഉണ്ടോ? പ്രാഗ്ദിശോ വ്യക്തി. സകാരത്തിന് സഞ്ജ വരുന്നില്ല. ബഹു സഹ എന്ന് പറയുന്നു. അല്പ സഹ അങ്ങനെ. അല്പേഷു ദദാതി അല്പശഹ. എങ്ങനെയാണ് വിഗ്രഹിക്കാം? കാരകമെന്ന് പറഞ്ഞുകൊണ്ട്. ബഹുശഹ ദദാതി എന്ന് പറഞ്ഞാൽ ധാരാളം കൊടുക്കുന്നു. അല്പശ ദദാതി എന്ന് ഞാൻ അല്പം കൊടുക്കുന്നു. ഇവിടെ ഒരു വാർത്തയും കൂടെയുണ്ട്. മംഗളാമംഗള വചനത്തിലെ ഇത് പ്രയോഗിക്കാവും. മംഗളകരമായി പ്രയോഗിക്കാവും. എന്നുവെച്ചാൽ നല്ല കാര്യങ്ങൾക്ക് ധാരാളം കൊടുക്കുമ്പോഴാണ് പറയുന്നത് ബഹുശഹദദാതി. മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ പ്രയോഗിക്കാൻ പാടില്ല. അപ്പോൾ ബഹുവിനി ദദാതിനെ പറയാവൂ. അങ്ങനെ പാടില്ല. അമംഗളമായ കാര്യത്തിന് കൊടുക്കുകയാണ്. അല്പശ എന്ന് പറയാം. കുറേശ്ശെ കൊടുക്കുമ്പം നല്ല കാര്യത്തിന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പറയാൻ പാടില്ല. അപ്പൊ നല്ല കാര്യത്തിന് ധാരാളം കൊടുക്കുമ്പോൾ ബഹുശാന്നും, അല്പം കാര്യത്തിന് കുറച്ച് കൊടുക്കുമ്പോൾ അല്പശാന്നും പറയണം. തിരിച്ചു വരാൻ പാടില്ല. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ദാനത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ നല്ല യാഗങ്ങൾക്കും മറ്റുമൊക്കെ ധാരാളം കൊടുക്കുന്നിടത്ത് ബഹുശാന്നും പറയും. ശ്രാദ്ധം പോലെയുള്ള കാര്യങ്ങൾക്ക് അത്ര മംഗളമല്ല ശ്രാദ്ധം. അതിന് ബഹുശാന്ന് പ്രയോഗിക്കാൻ പാടില്ല. ധാരാളം കൊടുക്കുന്നു, അത്ര നല്ല കർമ്മമല്ല. അവിടെ എങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ബഹുവിനി ദദാതി എന്നേ പറയാം. ബഹുശ ദദാതി എന്ന് പറയാൻ പാടില്ല. ബഹു അർത്ഥത്തിൽ പ്രയോഗിക്കാം. ബഹു അർത്ഥത്തിലുള്ള ശബ്ദം എന്ന് പറയുമ്പോൾ ഏത് ശബ്ദത്തെ നിന്നും പ്രയോഗിക്കും? സ്തോകശ സ്തോകം എന്ന് പറയാം. ആദ്യാദിവ്യസ്തസേരുപസംഖ്യാനം ഇതും ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. നേരത്തെ ഒരു തസിൽ പ്രത്യേകം ഒന്നും പഠിച്ചു, അതായത് ഇന്ന വിധിച്ചത് പഞ്ചമ്യ തസിൽ, അത് തസിലാണ്, നഗാരയിത്താണ്, ഇവിടെ തസിയാണ്, വ്യത്യാസമുണ്ട്. ഇത് ആദ്യാദിഭ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എവിടെ ഈ ആദ്യാദി ഗണത്തിൽപ്പെട്ട ഏതിൽ നിന്നും വരാം. രൂപം അതുപോലെ തന്നെയാണ്. ആദൗ സപ്തമ്യന്തത്തിൽ നിന്നു ആദിത്ത മധ്യേ തസിൽ ഒന്ന് തസ് ചെയ്യും. ഇത് ഗവ്യങ്ങളാണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മധ്യത അന്തേ അന്തത പൃഷ്ഠേ പൃഷ്ഠത പാർശ്വാഭ്യാം പാർശ്വത ധാരാളം ഉപയോഗിക്കുന്നതാണ്. ആദ്യാദിഭ്യ തസി എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കോണം. അത് ഏത് വിഭക്തി അന്തങ്ങളിൽ നിന്നും എങ്ങനെയും വരാം. അതിനൊന്നുകൂടി ചെയ്തിട്ടുണ്ട്, എന്താണ് ആകൃതി ഗുണോയും, ഇത് ആകൃതി ഗുണമാണ്. സ്വരേണ സ്വരത, വർണേന വർണത, ഇവിടെ തൃതീയാന്തത്തിൽ നിന്നും സർവവിഭക്തികത്തസി എന്നും പറയും. ഏത് വിഭക്തിയിൽ നിന്നും തസിപ്രത്യം വരാം, പഞ്ചമിയിൽ നിന്ന് മാത്രമുണ്ട്. അതുകൊണ്ട് നാനാവിഭക്തികളിലും തസിൽ പ്രത്യാന്തം ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പഞ്ചമിയ തസലെന്ന് പറഞ്ഞുകൊണ്ട് അത് ധാരാളം ഉപയോഗിക്കാറുണ്ട്. പഞ്ചമി എന്തൊക്കെ എന്ന് യഥ തഥ കുതഹ അങ്ങനെ. പക്ഷെ ഏതിൽ നിന്നും മറ്റേതെങ്കിലും വിഭക്തികളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇതനുസരിച്ച് തസിൽ ചേർത്താണ്. തഥ എന്ന് സപ്തമി യന്ത്രത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ഇതുപയോഗിച്ചാൽ മതി. ഇതിന്റെ അർത്ഥം സ്വാർത്ഥം, പ്രകൃതിയുടെ അർത്ഥം എന്തോ അത്. ഇതൊക്കെ സ്വാർത്ഥിക പ്രത്യയങ്ങളല്ലേ. പ്രകൃതി ഇപ്പോ ആദൗ ആദിയിലെന്നുള്ള അർത്ഥം, പ്രകൃതിയുടെ അർത്ഥം തസിൽ വന്ന സപ്തമി വിഭക്തി അർത്ഥം ആദിത്ത സപ്തമിയുടെ അർത്ഥത്തിൽ വന്നു. ആദോ എന്ന് പറഞ്ഞാൽ അറിയാം ആദിയിൽ, ആർത്ഥത്തിൽ തസിൽ വന്നു കഴിഞ്ഞാൽ സ്വാർത്ഥത്തിലായി ആദിത്ത. അങ്ങനെ സ്വരേണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, തസിൽ വന്നപ്പോ സ്വരത്താൽ സ്വരം കൊണ്ട് സ്വരത്ത. ദുഷ്ടശബ്ദ സ്വരത്തോ വർണ്ണതോ വാ, അവിടെ ഇതാണ് സ്വരം കൊണ്ടും വർണ്ണം കൊണ്ടും. അങ്ങനെ ഈ സൂത്രങ്ങളിലും സർവത്ര ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ആദ്യാദിഭ്യ തസി. വ്യാഖ്യാനങ്ങളിൽ ഇത്ര എഴുതത്തുള്ളൂ, ആദ്യാദി ആദ്യാദിഭ്യ തസി ഇത്ര എഴുതും എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യാദി ഗണത്തിൽ ഗണത്തെ ആകൃതി ഗണമായി സ്വീകരിച്ച് അതനുസരിച്ച് ഇവിടെ തസി പ്രത്യേകം വന്നിരിക്കുകയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോളും. അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സൂത്രമാണ്, അത് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണാത് പൂർണ്ണമുദച്യതേ പൂർണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. ഓം ശ്രീ